വേണം പഠിക്കണമെന്ന്. ട്യൂഷൻ ക്ലാസ്സിലെത്തിയ മാഷക്ക് ഇതേ പറയാനുള്ളൂ, പഠിക്കണം പഠിക്കണം പഠിക്കണമെന്ന്. ടീച്ചർമാർക്കും മാഷുമാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, പഠിക്കണം പഠിക്കണം പഠിക്കണമെന്ന്. ഞങ്ങൾ എങ്ങനെ പഠിക്കണ്ടേ? പഠിക്കുമ്പോ ഇത്തിരി കളിക്കണം, കളിക്കുമ്പോ ഇത്തിരി പഠിക്കാൻ വേണം. അങ്ങനെ കളിച്ച് പഠിക്കാനായിട്ടല്ലേ വെള്ളാരെങ്കിലും വരുന്നത്. പ്രകൃതിയിലെ ചെറുതും വലുതുമായ ജീവജാലങ്ങളെ പരിചയപ്പെടാൻ സൂപ്പർ സ്റ്റാർ. ഹായ്, ഞങ്ങളാണ് ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ. ഞാൻ ഡിപ്ലോഡോക്കസ്. ഞാൻ ടൈറാനോസോറസ്. ഒരു കൂട്ടം മണ്ടന്മാർ ഒരു കൊട്ട നിറയെ മണ്ടത്തരവുമായി വരുന്നുണ്ടേ. എന്തൊരു ഉന്മേഷം! ഇപ്പോൾ ഒരു ആനയെ ഒറ്റയടിക്ക് കൊല്ലാം. കൂട്ടുകാരുടെ ഇത്തിരി ഒത്തിരി സംശയങ്ങൾക്ക് മറുപടിയുമായി ശാസ്ത്രമാമൻ ഉണ്ടാവും. അല്ല, നിങ്ങളിൽ ആർക്കാ സംശയം? നമസ്കാരം ഏവർക്കും. വെള്ളാരെങ്കിലും വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ കോലൻ, എനിക്കിഷ്ടം അവലൻ, നാട്ടിൽ പേര് പൂവാലൻ, കാണാൻ സുന്ദരൻ. കൂട്ടുകാരെ, ഇതാണ് കോലൻ, വെള്ളാരെങ്കിലെ വാർത്താ വായനക്കാരനാ. കാട്ടിലെയും നാട്ടിലെയും വിശേഷങ്ങളും നല്ല നല്ല സ്കൂളുകളും തേടിപ്പിടിച്ച് വാർത്തയാക്കും ഈ വീര. യാത്രാ വിസ്മയങ്ങളുടെ അനുഭവ കാഴ്ചകളുമായി മിന്നുണ്ടാവട്ടോ. മാജിക്കിന്റെ അത്ഭുത ലോകം തുറക്കും നമ്മുടെ പ്രിയപ്പെട്ട മാജിക് അങ്കൾ. പാഴായ വസ്തുക്കൾ അലങ്കാരമാക്കാൻ ഡിസൈൻ മാമൻ എത്തിയേ തീർന്നില്ല കേട്ടോ. ഇനിയുമുണ്ട് ഒത്തിരി വിഭവങ്ങൾ. കഥ കേൾക്കാനും കൂട്ടുകൂടാനും മാഷും കുട്ടികളും, കണക്കിനോട് ചങ്ങാത്തം കൂടാൻ ഗണിതം സുന്ദരം, ഇമ്പമേറിയ പാട്ടുകളുമായി പാട്ടുപെട്ടി, കീടീലം കഥകളുമായി കഥക്കെട്ട്, കവിതകളുമായി ചങ്ങാത്തം കൂടാൻ പുന്നാര കവിത, കൂടാതെ പുസ്തകങ്ങളുടെ ലോകത്തെ വാതിൽ തുറക്കുന്ന മഹത്തായ കഥകൾ കുട്ടികൾക്ക് അക്ഷരങ്ങളും അക്കങ്ങളും ചിത്രങ്ങളാക്കി മാറ്റാം. വര വര കുത്തി വര സിനിമാ ലോകത്തെ കൊച്ചു കൂട്ടുകാരുമായി കൂട്ടുകൂടാൻ മൂവി കിറ്റ്, ഇങ്ങനെ വിഭവങ്ങളുടെ ഒരു ഗംഭീര സാധ്യത ഒരുക്കി വരുന്നുണ്ടേ. എല്ലാ മാസവും സിഡി രൂപത്തിൽ വെള്ളാരെങ്കല്ല്. കളിയിലൂടെ കാര്യങ്ങൾ അറിയാൻ എല്ലാ മാസവും കാത്തിരിക്കണേ.